ധൂഞ്ഞ കമ്പനെ. അതിന് വിശേഷമായിട്ട് വരുന്ന എന്താ? സ്വർതി സൂതി സൂയതി ധൂഞ്ഞത് അവകൾപ്പായിട്ടിട്ട് വരുന്നു. പിന്നെ സ്തുസുധുഞ്ച്യ പരിസ്മിതേഷു നിത്യമിട്ട് വരുന്നു. എവിടെയാണ് ആ വ്യത്യാസം മനസ്സിലാക്കി? ധൂഞ്ഞ് ധൂഞ്ഞ് ധാതു അതി പറയുന്നത് സ്വർതി സൂതി സൂയതി ധൂഞ്ഞ്. അന്നുണ്ടാവും ധൂന്ന് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ എന്തോരും പോവാതിയിൽ വന്നുകൊണ്ട് ഹർസവും വരും. ഞിത്താണ്, ഞിത്തായോണ്ട് ഉഭയപതി. പഴയതുപോലെ തന്നെ ധുനാദി ആത്മനിയോഗത്തിൽ ിട്ടിൽ വരുമ്പം പരസ്യത്തിൽ ദുധാവ ദുധുവതുഹു ഇവിടെ ശ്രീകഹക്കിതി എന്നുള്ള സൂത്രം ലിട്ടിനെ നിഷേധിക്കും. കിത്തിൽ ലിട്ടിലിട്ട് നിഷേധം വരേണ്ടതാണ്. പക്ഷെ പ്രാധാന്യോനടി ശ്രദ്ധേയപ്രകാരവിടെ ഇട്ട് നിത്യമായിട്ട് വരും. അത് മുമ്പ് വന്ന് സ്വരത്യാദി വികല്പം ബാധി പുരസ്താത് പ്രതിഷേധകാണ്ട് ആരംഭ സമരത്യാനേന നിഷേധയെ പ്രാപ്തി സ്വരത്യാദി വികല്പം ബാധിത്വനേന നിത്യമിട്ട് പ്രാധാന്യ പ്രകാരം നിത്യമായിട്ടിട്ട് വരും. അഭിനയത്തിൽ ദ്വിധ്വേ ദ്വിധ്വേ രണ്ടു തരത്തിൽ ലൊട്ടിൽ വരുമ്പം രണ്ടു രൂപം വരുന്നു. എന്തുകൊണ്ട്? സ്വരത്യാദി വികല്പം ധവിത നോട്ടിൽ വരുമ്പോ അഗ്നിവേദത്തിൽ വരുമ്പോ കർശ്യൂഹത്തിൽ അധുനാ അധുനീതാം അധുനൻ അധുനാഹ അധുനീതം അധുനീത അധുനീവ അധുനീവ അധുനീ അധുനീയത്തിൽ അധുനീത അധുനാതാം അധുനത അധുനീത അധുനാതാം അധുനീത വിധിലെങ്കില് ധുനീയ ധൂ അല്ല ധുനീയ ധുനീയ അശ്വനെങ്കിൽ ധുനീത, അതേ തന്നെ ധുനീത. ലിംഗിന് വരുമ്പോ അവിടെ സ്തുസുധുൻവ്യ പരസ്മിതേഷു എന്ത് വരുന്നു? അതെവിടെ വരുന്നത്? ലുങ്ങല്. അപ്പോ ആശയല്ലെങ്കിൽ ആത്മനിയോഗത്തിൽ വികല്പായിട്ട് വന്നിട്ട് ദോഷിഷ്ട ലുങ്ങല പരസ്യോഗത്തിൽ നിത്യം ഇട്ട് വരുന്നുണ്ട് അധാവീ. അവിടെ ഏത് സൂത്രം വരുന്നു? സുജവൃദ്ധി പരസ്യതീഷ അധാവീത്. ആത്മവിഭവത്തിൽ രണ്ട് രൂപം, അഥവിഷ്ട ഉണ്ട്. ബാക്കിയുണ്ട്. അതോഷേതാം അതോഷ്യന്ത അതോഷ്യതാഹ അതോഷേതാം അതോഷ്യത്വം ഗ്രഹ ഉപാദാനി ദിനന്ത പ്രത്യേകത ഗ്രഹിജ്യ വൈവതി വഷ്ടുചതിപ്രജദീനാം ലിട്ടിൽ വരുമ്പോഴോ ലിട്ടി അഭ്യാസസ്യ ഉപേക്ഷ അത് വരുന്നു. എന്തുവരുന്നു? ഗൃ ഗ്രഹാണ് സിനാവെന്നു. ഗ്രഹ ഓ സിനാ വന്നിട്ട് എന്തുവരുന്നു? നിത്തായുണ്ട്, സമ്പ്രസാരണം വന്ന് സമ്പ്രസാരണവശപൂർവരും വന്ന് ഗൃഹ് നഗാരത്തിൽ അത്തം വന്ന് ഗൃണ്ണാതി ഗൃണ്ണാതി നീത ഗൃണ്ണന്തി. ആത്മനിയോഗത്തിൽ സുരതേത്താണ്, അതുകൊണ്ട് ഉഭയപദം. ലിട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? ഗൃഹഗൃഹ ലട്ടി അഭ്യാസസ്യ ഉപേക്ഷം സംപ്രസാരണം അല്ലാതെ ശേഷം വന്നു. ജ ഗ്രഹണല് ജഗ്രാഹ ജഗ്രാഹ ജഗൃഹാത്സന്നോടത്ത് എന്തോരം ഗ്രഹജ്യാവൈവതിപ്രസാരണം വന്ന് ജഗ്ര സംപ്രസാരണം തദാശ്രയം കാര്യം ച ബലവത് ജഗ്രഹതുഹു ജഗ്രഹു. ഗ്രഹം എന്ന് പറയുന്നത് സേട്ട് ധാതുവാണ്. കൊണ്ടെന്തു വരുന്നു? ജഗ്രഹിത ജഗ്രഗ്ര ഗ്രഹല്ല ജഗ്രഹിത ജഗ്രഹതുഹു ജഗ്രഹ ജഗ്രാഹ ജഗ്രഹ. അവിടെ എന്തൊരു സംപ്രസാരണം വരും? ജഗ്രീവ ജഗ്രീം. ലുട്ടിൽ വരുമ്പോ ആത്മനിമിതം ജഗ്രഹേ. അവിടെ സംപ്രസാരണം വരും ജഗ്രഹേ ജഗ്രഹാദേ ജഗ്രേ ജഗ്രഹിഷേ ജഗ്രഹാദേ ജഗ്രേ ജഗ്രഹേ ജഗ്രഹിമഹേ. ചുട്ടിൽ വരുമ്പോ ഗ്രഹോ അലടി ദീർഘ ഏകാച്ചോ ഗ്രഹേർ വിഹിത സീഡോ ദീർഘ നതു ലടി. ഇവിടെ ഇട്ടിന് ദീർഘം വരുന്നത് നിത്യമായിട്ടാണ്. അപ്പൊ എന്തായിരുന്നു ഗ്രഹീത പിന്നെ എന്താണ് ഗ്രഹീഷ്യേ ലോട്ടിൽ വരുമ്പോ ഗ്രണ്ണാതു ഹലാസ്ന ശാനച് ഔ ഹീ പരവരിക്കുമ്പോ എന്തുവരുന്നു ഗ്രഹാണ. ഈ ധാതു ധാരാളം പ്രയോഗത്തിലുള്ളതാണ്. ഗ്രഹാണ ഗ്രഹീത ഗ്രഹീത ഗൃണ്ണാവ ഗൃണ്ണാവ് ആത്മനിയോഗത്തിൽ ഗുരുവാണ് ഗുരു ഗുരു ലങ്ങിൽ വരുമ്പോ അഗൃണീത വിധിലെങ്കിലും വരുമ്പം ഘൃണ്ണി അവിടെ എന്തോ ഒരു സമ്പ്രസാരണം പറഞ്ഞുകൊണ്ട് ഘൃണ്ണിയാ ആത്മനിയോഗത്തിലും സമ്പ്രസാരണം വന്നിട്ട് എന്തു വരുന്നു ഘൃണ്ണീത ആശ്രലിംഗിന് വരുമ്പോ കിത്തായോണ്ട് സമ്പ്രസാരണം വരും. വരില്ലെന്നാ വരുമെന്നോ വരും. ഇപ്പൊ എന്തുവരുന്നു ഗൃഹ്യ ഗൃഹ്യ പക്ഷെ ആത്മനിയോഗത്തിൽ സമ്പ്രസാരണം വരില്ല. എന്തുകൊണ്ട്? അവിടെ കിത്തൊന്നുമില്ല. അതുകൊണ്ട് എന്തുവരുന്നു ഗ്രഹീശിഷ്ട ദീർഘം വരും. ഗ്രഹീശിഷ്ട ഗ്രഹ അരടി ദീർഘം വന്നിട്ട് ഗ്രഹീശിഷ്ട ഗ്രഹീയാസ ഗ്രഹീഷ ലുങ്ങിലെ പരസ്യയോഗത്തിൽ എന്തായാലും ദീർഘം വരും. വൃദ്ധി വരേണ്ടതാണ് അതോ ഹലാദർ ലഘുഹോ പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? രമ്യം ദക്ഷിണ സജ്ജഗ്രണി ഗ്രഹ് ഹാന്തത്തിന് വൃദ്ധി വരില്ല. അപ്പോ എന്തുവരുന്നു അഗ്രഹീത് അഗ്രഹീഷ്ടാണോ അഗ്രഹീഷ്ടം ഗ്രഹീഷു അഗ്രഹീ അഗ്രഹീഷ്ടം ആത്മയോഗത്തിലും ദീർഘം വന്നിട്ട് എന്തുവരും അഗ്രഹീഷ്ട അഗ്രഹീഷതാം അഗ്രഹീഷത കുഷ നിഷ്കർഷയെ പുറത്തെടുക്കുക എന്നൊക്കെ ഉള്ള അർത്ഥം. ഒന്നുകൂടെ ഉണ്ട്. എന്താണ് അഗ്രഹീഷ്യം അഗ്രഹീഷ്യാവ അഗ്രഹീഷ്യാമ അഗ്രഹീഷ്യത അഗ്രഹീഷ്യതാം അഗ്രഹീഷ്യത അഗ്രഹീഷ്യധാ അഗ്രഹീഷ്യേധാം അഗ്രഹീഷ്യത്വം അഗ്രഹീഷ്യാവക്ക് അഗ്രഹീഷ്യാമ കുഷനിഷ്കർഷയ്ക്ക് പരസ്യമതം മാത്രമേ ഉള്ളൂ. അന്താത്തങ്ങിത്വമല്ല, സ്വരിതയത്വമല്ല, സ്വരിതജ്ഞത്വമല്ല. അതുകൊണ്ട് എന്ത് വരുന്നു? പരസ്യമതം പുറത്തെടുക്കുക. അത് ഇതിൽ നിന്ന് വരുന്നത് കുഴപ്പമൊന്നുമില്ല. ഇതാകുന്നല്ല, ആ നിഷ്കർഷം തന്നെ കൃഷി വിലേഖന നിഷ്കർഷം, ഇത് അർത്ഥം. ഇത് പുറത്തെടുക്കുക എന്നുള്ള കൃഷ്ണാദി കുഷാണ്, കൃഷ്ണാദി നെട്ടിൽ വരുമ്പോൾ ഒന്ന് വരുന്നു കുഷു കുഷു അഭ്യാസിൽ കോസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചുക്കോഷ വീട്ടിൽ വരുമ്പോ കോഷിത കുഷാണ ഒരു എന്തുകൊണ്ട് ഹലന്തമാണ് കുഷാണ തീർന്നു. കുഷ്ണീതം കുഷ്ണീത അങ്ങനെ വരുമ്പം ആ കുഷ് അകുഷ്ണീതാം അകുഷ്ണൻ അകുഷ്ണാഹ അകുഷ്ണീത അകുഷ്ണീത അകുഷ്ണ അകുഷ്ണീ അകുഷ്ണീ പിന്നിലെങ്കിൽ വരുമ്പോ ആശല്ലെങ്കില് കുഷ്യ ഇതെങ്കിലും വരുമ്പോ ഗുണം വരാം ഇട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പൊ എന്തായിരുന്നു ആ കോ ഷീ അടുത്തെന്തോരുന്നു അശുഭോജനേ അശ് പരത്തിലൊരുന്നു സിന വരുമ്പോ എന്തോരുന്നു അശ്ന അശ്ന തീ വരുന്നു ിരിക്കുന്നിടത്ത് സ്തോഷനോ ശുവരു എന്തുകൊണ്ട് അതുകൊണ്ട് അശ്നാതി അശ്നീത അശ്നന്തി ലിട്ടിൽ വരുമ്പോ അശ്വശ് കലാശേഷ അശ്വന്തിരിക്കുമ്പോ എന്ത് വരുന്നു അത് ആദേഹേ ആശ ആശ അശ്വതു നോട്ടിൽ വരുമ്പോ ഹലാശന ശനജാവു ഹലന്തോ അതുകൊണ്ട് എന്തുന്നു അശാന അശാന ആടജാതിന് ആടശവൃത്തി വന്നിട്ട് പിന്നെ ആശല്ലെങ്കില് എങ്കിലും ആശ വരും. മുഷസ്തേ മോഷണം, മുഷ്ണാദി നെട്ടിൽ വരുമ്പോ ഗുണം വരാം. അടുത്ത് ജ്ഞാവബോധനെ, ജ്ഞാവബോധനെ സൂത്രം വരുന്നോടെ ജ്ഞാജനോർ ജാ, ജ്ഞാജനോർ ജ വന്നിട്ട് എന്തോ സിത്ത് വരുത്തി വരുമ്പം ജാനുന്നു തീ, അവിടെ എന്തുവരുന്നു ജാനാതി, എല്ലായിടത്തും ജ വരുന്നു, ജാനീത ജാനന്തി ജാനാസി ജാനീത, ധാരാളം പ്രയോഗത്തിലുള്ള ഇതാണ്. ലിട്ടിൽ വരുമ്പോ ഞാൻ അഭ്യാസത്തിൽ ജ ഞ നല് ഔ ജജ്ഞ ജജ്ഞ അഭിസന്ധിരിക്കുന്നിടത്ത് ആതോര പഠിച്ച് ജജ്ഞതു ജജ്ഞു ജജ്ഞ സേട്ട് വാനട്ടോ സേട്ട് ഇട്ട് വരുമ്പോ സൂത്രം വരുന്നു ധരിച്ച ഏതാ വരുന്നു ആതോര പഠിച്ച എന്നിട്ട് എന്ത് വരുന്നു ജജ്ഞിധ ജജ്ഞതുഹു ജജ്ഞ അനട്ടായതുകൊണ്ട് എന്തുവരുന്നു അജന്തോകാരവാൻവായത്താസിനുടെ ധനി വരുന്നു എന്തുവരുന്നു ജജ്ഞാത ജജ്ഞ ജജ്ഞ ജജ്ഞിവ ജജ്ഞിവ അതുപോലെ പേടിച്ച ജജ്ഞിവ ഞൊട്ടിൽ വരുമ്പോ ഞാ ജാനീഷി ഫലന്തമല്ല, അതുകൊണ്ട് എന്ത് വരുന്നു ജാനീഹി ജാനീത ജാനീല ഇതൊക്കെ ധാരാളം പ്രയോഗത്തിലുള്ള രൂപങ്ങളാണ്. ഇതിൽ ജാനിയാ ഇവിടെ എന്തുവരുന്നു? ഞായല് ആദന്തമായുണ്ട് സൂത്രം വരുന്നു. പിന്നെ വാന്യസ്യ സംയോഗാദേഹി ആശ്രലിംഗിൽ ഏത് വരുന്നു? വാന്യസ്യ സംയോഗാദേഹി പ്രകാരം ഏറ്റവും വികല്പമായിട്ട് വന്നിട്ട് എന്തുവരും? ഞേയാ അല്ലെങ്കിൽ എന്തുവരും? രണ്ട് രൂപം വരുന്നു. ലിംഗിൽ വരുമ്പോ എന്തുവരുന്നു? യമ രമ നമാദ സജ്ജ. അപ്പൊ എന്തുവരുന്നു? ഈ ധാതു എന്ന് പറയുന്നത് പരിശോ ധാതുവാണെങ്കിലും അനുപസർഗജ്ഞ എന്ന് പറയുന്ന ഒരു സൂത്രപ്രകാരം ഈ ധാതു ആത്മനിവേദം പാണിനിയെ വിധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് ആത്മനിവേദ രൂപവും വരും. അപ്പൊ എങ്ങനെ വരും? ലെട്ടിൽ വരുമ്പോ ജജ്ഞ എന്നുള്ള രൂപം സാറിന് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ വരുമ്പോ അജ്ഞാസ്ത യമരമനമാദം സച്ച വരൂ പരസ്യ വാന്യ സംയോഗാദേ വരൂ. അജ്ഞാസ്ത ഇവിടെ ആത്മനിയമം നേരിട്ട് വരുന്നതല്ല, വേറെ സൂത്രത്തിൽ വിധിക്കുന്നതാണ്. ഇതില് വരത്തില്ല, അതിൽ ഒരു രൂപ അല്ലേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എങ്ങനെ ആത്മനിയോഗം വന്നു? സാധാരണ ആത്മനിയോഗം ഇരിക്കുന്നത് ഉപസർഗ യോഗത്തിലൊക്കെയാണ്. പരസ്യയോഗത്തിന് ആത്മനിയോഗം ഇരിക്കുന്നത് ഉപസർഗമൊന്നും ഇല്ലാതെ തന്നെ വരും. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇല്ല, ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെ ഒരു സൂത്രം ഇല്ലല്ലോ. സൂത്രം ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമുള്ളൂ. ആത്മനിയോഗ പ്രകടനത്തിൽ വരുമ്പോൾ ആ സൂത്രം കൊടുത്തിട്ട് ഇതിന്റെ ആത്മനിയോഗം കൊടുക്കും. ഇതിനകത്ത് പരസ്യം ഇവിടെ ആത്മനിയോഗത്തിന്റെ നിമിത്തമില്ല. അനന്താത്തം ഇത ആത്മനിയോഗം അല്ലെങ്കിൽ സ്വരിതനിത ആണ്. അങ്ങനെ അല്ലാതെ വരുന്നിടത്ത് എന്തോരും ശേഷാത്കർത്തരി പരസ്യം എന്ന് വെച്ചാൽ ഇവിടെ ഉദാത്ത ഇത്താണ്. പരസ്യയോഗം വരണം, ഉദാത്തമാണിത. ഏ ആ അതത്രേ ഉള്ളൂ. ഈ ധാതു തന്നെ, ധാതുവിന് മാത്രമില്ല, മാറ്റമില്ല, വിധി കൊണ്ട് വന്നു തന്നെയാണ് ആത്മനിയോഗം. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ആത്മനിയോഗ രൂപം കാണുമ്പോൾ ഉപസർഗം ഇല്ലാതെ എങ്ങനെ വന്നു? അതിനാണ് അനുപസർഗാ ബ്രഹ്മസംഭക്തോ. ബ്രഹ്മസംഭക്തം എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും സൂത്രങ്ങൾ? വൃഹത്തോവാ ലിംഗ്സിച്ചോ ആത്മനിപദേഷു ന ലിംഗി അല്ലേ, ലിംഗിനെ നിഷേധിക്കുന്നുണ്ട്. എന്തിനെ? ആ അതെല്ലാം പ്രവർത്തിക്കും. അപ്പൊ എന്ത് വരുന്നു? വ്രണീത്തെ ആത്മനിയമിതമാണ്. ലട്ടിൽ വരുമ്പോ അടുത്തെന്ത് വരുന്നു? വൃതോ. അപ്പൊ എന്ത് വരുന്നു? മരീത. എന്താണ് പ്രയോഗത്തിലുള്ളതാകുന്നു? വർണീതാം വർണീഷ്വ അമ്രണീത ലിംഗിൽ വരുമ്പോ ഏ സൂത്രം വരുന്നു? ലിംഗ് ലിംഗ് സിച്ചോരാത്മനിവേദേഷ എന്ത് ചെയ്യുന്നു? എട്ട് വികല്പമാക്കുന്നു. അടുത്ത വേറൊരു സൂത്രം വരുന്നത് ഏതാണ്? ഇല്ലാലിംഗി. എന്താ പറയുന്നത്? ദീർഘത്വം നിഷേധിക്കും. ഈ രണ്ട് സൂത്രം വരുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? വരിശിഷ്ട ബ്ര പരത്തില് എട്ടില്ലായിരിക്കുമ്പോ ഏ സൂത്രം വരുന്നു? ഉസ്ച കിത്താക്കുന്നു. ഊർഷിഷ്ട എന്ന് വരുന്നില്ല. എന്തുകൊണ്ട്? ഊർഷിഷ്ട ഉദ്ദോഷ്ടപൂർവസ്യ വരത്തിൽ അത് ഋതന്തത്തിനെ വരത്തുന്നു. ദുർദന്തമാണ്. കൊണ്ടെന്ന് വരുന്നു വൃഷിഷ്ട ലിംഗിൽ വരുമ്പം മൂന്ന് രൂപം വരുന്നു. എന്തുകൊണ്ട്? ലിംഗ്സിച്ചോൽ ആത്മനിവേദേഷ വന്നിട്ട് എന്താകുന്നു? എട്ട് വികല്പമാകുന്നു. എട്ട് വന്നു കഴിഞ്ഞാൽ ഏത് വരുന്നു? വൃഹത്വ വരുന്നു. ആ എട്ട് വരുമ്പോൾ ഉച്ചയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എട്ട് വന്നുകൊണ്ട് പിന്നെ സൂത്ര വരുന്നത് ഗുണം വന്നിട്ട് അവ രിഷ്ഠ അവരീഷ്ഠ അവരീഷ്ഠ അവരീഷ്ഠ ഇനി എട്ട് വരാത്ത പക്ഷം ലാവ്രസിച്ച് താന്നിരിക്കുമ്പോ ഏതൊക്കെ സൂത്രം വരുന്നു? ഉച്ച കിത്തും വന്നു കഴിഞ്ഞാൽ ഒരു സ്വാദം കാതസിച്ചിന് ലോകം വരുന്നു. അതുകൊണ്ടെന്ത് വരുന്നു? അവൃത ഔഷധം ഔഷധ അവൃത അവരിഷ്യത അവരിഷേദാം അവരിഷ്യന്ത അവരിഷ്യാഹാ അവരിഷേദാം അവരിഷ്യന്ത അപരിഷ്യത അപരിഷ്യാവതി അപരിഷ്യാമ. അടുത്തു വന്ന് ചുരാദി അവസാനത്തെ ഗണമായി. ഇനി ഒരു ഗണവും അവശേഷിക്കുന്നില്ല. അതെ, സേവിക്കാന്നുള്ളതായിരുന്നു. വൃണീതെ വരിക്കുന്നു, വരിക്കുക എന്ന് പറയുന്നു. വരിക്കുക, സ്വീകരിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥം. അതന്നെ, എല്ലാം ഒന്നു തന്നെ, അതൊന്നും കാര്യമില്ല. സ്വീകരിക്കുക, വരിക്കുക എന്നൊക്കെ. പിന്നെ അതൊക്കെ പല അർത്ഥത്തിൽ ഉപയോഗിക്കും. പല പല ഉദാഹരണങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഭൈമി വ്യാഖ്യാനത്തിൽ താഴെ കൊടുത്തിട്ടുണ്ട്. സാഹിത്യങ്ങളൊക്കെ എങ്ങനെ പ്രയോഗിക്കുന്നു, എന്തൊക്കെ അർത്ഥഭേദം വരും എന്നെല്ലാം. അടുത്ത് വരുന്നത് ചുരസ്ഥേ, മോഷണത്തിൽ നിന്നാണ് തുടക്കം. ചുരസ്ഥയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചുരയിൽ ആകാര ഉച്ചാരണം അർത്ഥമാണ്. ഉച്ചാരണത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അത് ഉച്ചാരണ അർത്ഥാന ഇസഞ്ഞ ലോപാഭ്യാം വിനയവ നിവൃത്തി ഇത്തല്ല. അതുകൊണ്ട് അനുദാത്ത് എത്താണോ സ്വരത്തെ എത്താണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ചുരിൽ നിന്നെന്തോരും സത്യ ആപാസരൂപവീണൂലശ്ലോകസേന ലോമത്വച്ച വർമ്മ വർണ്ണചൂർണ ചുരാദിഭ്യോ ണിച്ച്. പെട്ടെന്ന് പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ മറന്നു. അതിന് വീണ ദീർഘമാണ്, സേന ദീർഘമാണ്, ബാക്കിയെല്ലാം ഹ്രസ്വമാണ്. സത്യ ആപ പാസ രൂപ വീണ തൂല ശ്ലോക സേന ലോമ തോച്ച വർമ്മ ചോ വർണ്ണ ചോർണ ചുരാദിഭ്യോ. ഇവിടെ ചുരാദി എന്ന് പറയുന്നതാണ് ഗണം. ചുരാദി ഗണമാണ്, ചുരാദി ഗണം ധാതുവാണ്. അപ്പോൾ അതിൽ നിന്നൊളിച്ചു വരുന്നു. ശരി, നമുക്ക് മനസ്സിലാക്കാം. ധാതുവിൽ നിന്നെന്തോരും ഭൂവാദയോ ധാതവ, ധാതുക്കളിൽ നിന്നെന്തോരും ശപ്പിനെ ബാധിച്ചുകൊണ്ട് ണിച്ചു വരും. ഏതർത്ഥത്തിൽ സ്വർത്ഥത്തിൽ വരും. വിശേഷാർത്ഥമൊന്നും വരത്തിന്, മോഷ്ടിക്കുക എന്നുള്ള അർത്ഥമാണ്. ചോരേതി എന്ന് പറഞ്ഞാലും മോഷ്ടിക്കുക തന്നെ. ശപ്പിനെ ബാധിച്ചുകൊണ്ട് ഇവിടെ എന്ത് വരുന്നു? ണിച്ച്. പക്ഷെ സത്യ ആപ പാശരൂപ എന്ന് പറയുന്നതൊക്കെ പ്രാതിപതികങ്ങളാണ്. ഇതിനെന്തിനു പറഞ്ഞു? ഇതിൽ നിന്നും ഇടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. സത്യാപേരി ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. എന്തുകൊണ്ട്? ഇനി പറയും. പ്രാതിപതിക ധാത്വത്തെ ബഹുളം ഇഷ്ടവച്ച. എന്നുള്ളതനുസരിച്ച് പ്രാതിപതിക ഏത് പ്രാതിപതികത്തിൽ നിന്നും വരാം? ണിച്ച്. ആ പ്രാതിപതികത്തിന്റെ അർത്ഥം അതിന് ധാത്വർത്ഥം. അതിന് വരും. അത് ഉണ്ടായിരിക്കെ ഇപ്പൊ സത്യാപയതി എന്ന് പറയുന്ന രൂപമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി ഇവിടെ സത്യം എന്ന് പറയേണ്ട കാര്യമില്ല. ഇനിയിവിടെ പറഞ്ഞാലും ഇനി ഇതുപോലെ എത്രയോ ശബ്ദങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ എങ്ങനെ ണിച്ചു വരും? അതിനുവേണ്ടി എന്തായാലും അത് കൂടിയ തീരുവേതാണ്? പ്രാതിപതിക ധത്വർത്തെ ബഹുളം ഇഷ്ടവച്ച. ബഹുളം എന്ന് പറഞ്ഞാൽ എന്തഭ്യാസം കാണിക്കാമെന്നാണ്. പിന്നെ ഇതെന്തിനു വേണ്ടി പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ എന്ന് പറഞ്ഞു എന്നെ സമാനം പറയാൻ പറ്റും. ഒന്നും ഒരു രക്ഷയില്ല. പറഞ്ഞു പറഞ്ഞു, അത് തന്നെ പാണിനി പറഞ്ഞാൽ പറഞ്ഞതാണ്. എന്തിനെന്ന് ചോദിക്കാൻ പാടില്ല. ആണ് ഏഭ്യോ നിശ്ചസ്യ, ഇവയിൽ നിന്നെല്ലാം നിശ്ചു വരും. എന്നാൽ ചൂർണാന്തേഭ്യ, ചൂർണം വരെയുള്ള ശബ്ദങ്ങൾ പ്രാതിപതിക ധാത്വർത്തെ ഇത്യവ സിദ്ധേ, പ്രാതിപതിക ധാത്വർത്തെ ബഹുനിഷ്ഠവച്ച എന്ന പ്രകാരം സിദ്ധമാകാമെന്നിരിക്കെ തേഷാമിക ഗ്രഹണം പ്രപഞ്ചാർത്ഥം. ഇങ്ങനെ പറഞ്ഞ എന്താണ് ആ പ്രപഞ്ചം എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇതിൽ നിന്നും വരാം, വേറെ ഒന്നുമില്ല, ഇതിൽ നിന്നും നിച്ചു വരാം. ചില ശബ്ദങ്ങളുണ്ടല്ലോ, സത്യം ശബ്ദമുണ്ടല്ലോ, സത്യം എന്ന് പറഞ്ഞാൽ സുബന്ധ ശബ്ദം ഇതിൽ നിന്നുണ്ടാക്കാം, തിങ്ങന്തമാക്കാം, അത് ഏത് പ്രാതിപതിയെത്തിയും തിങ്ങന്തമാക്കാം, അതിന് വിശദമായി പറയും. ചുരാതിഭ്യസ്തു സ്വാർത്ഥ, ചുരാതി ഇനി വരാൻ പോകുന്ന ധാതുക്കൾ ഒന്ന് കണ്ണിച്ചു വരുന്നത് സ്വാർത്ഥത്തിലാണ്, ധാത്വർത്ഥം തന്നെ വിശേഷമൊന്നും വരത്തില്ല. അപ്പോ ചുര് അകാര ഉച്ചാരണാർത്ഥമായി പോയല്ലോ, ചുര് അത് വരും, അതിന് വിഷമിക്കേണ്ട കാര്യമില്ല, പാണിനി തന്നെ പറയും. ചുരിൽ നിന്ന് എന്ത് വരുന്നു, ണിച്ച് വരുന്നു. ണിച്ചില് നകാരയുത്താവുന്നു എങ്ങനെ, നകാരയുത്താവുന്നു എങ്ങനെ, ചുട്ടു ചകാരയുത്താവുന്നു എങ്ങനെ, ചകാരയുത്താവുന്നു എങ്ങനെ, ഹലന്തി ശേഷിക്കുന്ന എന്താണ് ഈ പച്ചൂര് ഈ എന്നിരിക്കുന്നു. ണിച്ച് ധാത്വ അധികാരത്തിലായതുകൊണ്ട് ണിച്ചിന് എന്ത് സഞ്ജ വരും, അർദ്ധാതു ശേഷ. അപ്പൊ അർദ്ധാതം വരവരുന്ന അച്ചുരിന് എന്ത് സംഭവിക്കും, പുകന്ത പച്ചോരി നൈ ചോരി. ചോരി എന്ന് വരുന്നതിന് വീണ്ടും ദാസഞ്ജ വരുന്നു, സനാദ്യന്ത ധാതുവ. ഏതൊക്കെയാണ് സനാദികൾ, സൻഗോധാചാരിച്ച് വന്നു. അപ്പോ ചോരിക്ക് വീണ്ടും ദാസഞ്ജ, ദാസഞ്ജ് വന്നു കഴിഞ്ഞാൽ എന്ത് വരും, തിപ്പ് വരും, ചപ്പ് വരും. ചോരിയുടെ പരത്തി ചപ്പ് വന്നാ എന്ത് വരും, ഗുണം വന്നു. ഈ ചോരിക്ക് ഗുണം വന്ന് ഏ ആ ചോര ആണിരിക്കുന്നിടത്ത് ചോരയ്യ് ആ ചോരയ തീ ചോരയി. സനാദ്യന്ത്യായത് ധാതുത്വം തിപ്ശപാതി ഗുണായി ആദേശവും ചോരയി ശ്രദ്ധിച്ചു. എന്നാൽ നിജശ്ചടുത്ത സൂത്രം പറയുന്നു, നിജന്താത് ആത്മനിയമനം സ്യാത് കർത്തൃഗാമിനി ക്രിയാപദേ. ആത്മനിയമനം വരാം, എന്തുകൊണ്ട്, നിജന്തമായാൽ ക്രിയാഫലം കർത്താവിന് കിട്ടണമെങ്കിൽ ആത്മനിയമനം. അപ്പൊ എങ്ങനെ വരും, ചോരയതി ആത്മനിയോഗത്തിൽ